ആരെങ്കിലും ഈ ഉലകമില്ല, ഇത് അവിദ്യ. തത്വമോരാതവർക്ക് ഇത് ഉലകായ വിലസം ഭ്രമത്താൽ ആരാൾ വിളക്കരികിലില്ല പിശാച്, ഇതന്ധകാരം. ഭയന്നവൻ ഇരുട്ട് പിശാച പോകാം. ആരായെങ്കിൽ അന്വേഷിക്കുകയാണെങ്കിൽ ഈ ഉലകമില്ല, ഈ പ്രപഞ്ചം നിലനിൽക്കുന്നില്ല. ഇത് അവിദ്യ, ഈ പ്രപഞ്ച അവിദ്യയാണ്. തത്വം ഓരാത്തവർക്ക്, തത്വത്തെ അറിയാത്തവർക്ക് ഇത് ഉലകായി വിലസും ഭ്രമത്താൽ. ഇത് ഭ്രമത്താൽ, ഭ്രമം കൊണ്ട് ഉലകായി വിലസുമോ, പ്രപഞ്ചമായി അനുഭവപ്പെടുന്നു. ഒരാൾ വിളക്കരികിൽ പിശാചില്ല, സമീപത്ത് വെളിച്ചമുണ്ടെങ്കിൽ പിശാചില്ല. ഇതന്ധകാരം, പിശാചെന്ന് പറയുന്ന ഇരുട്ടാണ്. ഭയന്നവന് ഇരട്ട് പിശാച, ഭയന്നവന് ഇരട്ട് പിശാചായി അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ പിശാചിനെ പോലെ അനുഭവപ്പെടുന്നു. വളരെ സിമ്പിളാണ്, പ്രയാസമൊന്നുമില്ല. തൊണ്ടില്ല എന്ന് മുറമാറി അസത്ത് സത്ത് രണ്ടും പ്രതീതം, ഇത് അനാദി തമസ്വഭാവം. രണ്ടും തിരഞ്ഞെടുക്കലില്ല, അസത്ത് രജ്ജു ഖണ്ഡത്തിലിൽ ഉരകമുള്ളത്. രജ്ജു മാത്രം, അസത്ത് സത്ത് രണ്ടും ഉണ്ടില്ല എന്ന് മുറമാറി പ്രതീതം. ഇത് അനാദി തമസ്വഭാവം. രണ്ടും തിരഞ്ഞെടുക്കിൽ അസത്വമില്ല, രജ്ജുഖണ്ഡത്തിൽ ഉരകമില്ല, രജ്ജു മാത്രമുള്ളത്, അല്ലെങ്കിൽ ഉള്ളത് രജ്ജു മാത്രം. ആദ്യം ഇതിൻ്റെ അന്വയം കൃത്യമായി മനസ്സിലാക്കണം. അന്വയം മനസ്സിലായി കഴിഞ്ഞാൽ അന്യാർത്ഥം കൃത്യമായി മനസ്സിലാക്കണം. പിന്നെ അദ്വൈതം എത്ര വേണമോ വിശദീകരിക്കാം. അന്യാർത്ഥം മനസ്സിലായി കഴിഞ്ഞാൽ അദ്വൈതമായതുകൊണ്ട് ഒരുപാട് വിപുലമായിട്ടൊക്കെ വിശദീകരിക്കും. അത് ഓരോരുത്തരുടെയും അദ്വൈത പാണ്ഡിത്യം അനുസരിച്ചിരിക്കും. പക്ഷെ ആദ്യം അന്വയം കറക്റ്റാണ്. അന്യം തെറ്റിയല്ലാമ്പ പല പദ്യങ്ങളും അങ്ങനെയാണ്. കഴിഞ്ഞ പദ്യത്തിൽ അങ്ങനെ ഒരു വലിയ ക്ലിഷ്ടമായ അന്വയമില്ല, ഇതങ്ങനെയല്ല. സത്ത് അസത്ത് രണ്ടും, സത്തെന്നും അസത്തെന്നും നമുക്ക് രണ്ട് അനുഭവങ്ങളുണ്ട്. അനുഭവങ്ങളുടെ വിഷയത്തെയാണ് നമ്മൾ സത്തം അസത്തം എന്ന് പറയും. സത്ത് ബ്രഹ്മം, അസത്ത് പ്രപഞ്ചം. നമ്മൾ ഉദാഹരണം കൊടുക്കും. സത്ത് കയറ്, അസത്ത് സർപ്പം. അത് മനസ്സിലാക്കാനാണ് നമ്മൾ ഉദാഹരണം കൊടുക്കുന്നത്. അങ്ങനെ രണ്ടാണുള്ളത്. രണ്ടുണ്ടെങ്കിലും നമ്മുടെ അനുഭവം എന്ന് പറയുന്നത് മുറമാറിയാണ്, എന്നുവെച്ചാൽ ക്രമം തെറ്റിയാണ്. എന്നുവെച്ചാൽ നമ്മുടെ അനുഭവത്തിൽ സത്തിന് സത്തായി അറിയുന്നില്ല, അസത്തിന് അസത്തായി അറിയുന്നില്ല. സത്തിന് സത്തായാണ് അറിയേണ്ടത്, ബ്രഹ്മത്തെ സത്തായി അറിയണം. ഇതുവരെ പറഞ്ഞു വന്നതനുസരിച്ച് പ്രപഞ്ചത്തെ അസത്തായും അറിയണം. പക്ഷെ മുറ മാറിയെന്ന് വെച്ചാൽ അറിയേണ്ട മുറ മാറി, ക്രമം മാറി. എന്നിട്ട് എങ്ങനെ അറിയുന്നു ഉണ്ടില്ല എന്ന് പ്രതീതം. അസത്ത് സത്ത് ഉണ്ട് ഇല്ല അതിനോട് അന്വയിക്കുന്നു. അസത്ത് സത്ത് എന്ന് പറയുന്നിടത്ത് ആദ്യം വന്ന അസത്ത്, രണ്ടാമത് വന്ന സത്ത്. ഉണ്ടില്ല എന്ന് പറയുന്നിടത്ത് ആദ്യം പറയുന്ന ഉണ്ട്, രണ്ടാമത് പറയുന്ന ഇല്ല. ഇവിടെ ക്രമം മാറുന്ന എങ്ങനെ? അതിന് യഥാസംഖ്യം അന്വയിക്കുന്നു. അപ്പോ അസത്തിന് ഉണ്ടെന്നും സത്തിന് ഇല്ല എന്നും മുറ തെറ്റി അറിയുന്നു. എങ്ങനെയാണ് അറിയേണ്ടത്? അതിന് വിപരീതമായി അറിയുന്നു. ഇതാണ് ഈ ആദ്യത്തെ വരി പറയുന്നത്. സാധാരണ മനുഷ്യന്റെ അനുഭവം അങ്ങനെ വരും. നമ്മൾ ബ്രഹ്മത്തെ സത്താണെങ്കിലും നമ്മൾ അസത്തെന്നറിയും. പ്രപഞ്ചം അസത്താണെങ്കിലും നമ്മൾ സത്തെന്നറിയും. ഇതാണ് മുറമാറിയ ക്രമം തെറ്റിയുള്ള നമ്മുടെ അനുഭവം. ഈ രണ്ടനുഭവത്തെയും പരിശോധിച്ച് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നതാണ് പറയുന്നത്? എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു? ഉള്ളതിനെ ഉള്ളതുപോലെ അറിയണം, ഇല്ലാത്തതിനെ ഇല്ലാത്തതായിട്ട് അറിയണം. നമുക്ക് ഉള്ളതിനെ ഇല്ല എന്നും ഇല്ലാത്തതിനെ ഉണ്ടെന്നും അറിയുന്നു. എന്താ അങ്ങനെ അറിയുന്നു? ഈ അനുഭവം, ഇത് അനാദി തമസ് സ്വഭാവം, അനാദിയായ തമസിന്റെ സ്വഭാവമാണ് ഇങ്ങനെ അറിയുക എന്ന് പറയും. തമസ്, അവിദ്യ, മായ എല്ലാം ഒരു ഒരേ അർത്ഥത്തിൽ തന്നെ പറയുകയാണ്. തമസിന്റെ അർത്ഥം ഇരുട്ടാണെങ്കിലും ഇവിടെ പറയുമ്പോൾ എന്താണ്? അത് അവിദ്യയാണ്. അത് നേരത്തെ പലവണ പറഞ്ഞ് ഇനിയും പറയും. ഇത് അവിദ്യ, അതുകൊണ്ട് വീണ്ടും പറയാം. അപ്പൊ ഇത് തമസ് സ്വഭാവമാണ്, അവിദ്യയുടെ സ്വഭാവമാണ്. എന്ത്? ഉള്ളതിനെ ഇല്ല എന്ന് തോന്നിപ്പിക്കുക, ഇല്ലാത്തതിനെ ഉണ്ടെന്ന് തോന്നിപ്പിക്കുക. ഒരാൾക്ക് അറിയാം ഈ അദ്വൈത തത്വം. അയാൾ പറയും ബ്രഹ്മ സത്യമാണ്, ജഗത്ത് അസത്യമാണ്. ഇത് അറിവില്ലാത്ത ഒരുവനോട് പറയുമ്പോൾ അവൻ എന്തായിരിക്കും പറയുന്നത്? അവനെന്തായിരിക്കും? അവന് എന്റെ അനുഭവത്തിൽ അറിവില്ലാത്തവൻ പറയും. ഇങ്ങനെ പറയുമ്പോൾ ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കും. അവൻ പറയും പ്രപഞ്ചം സത്യമാണോ? ഉപദേശിക്കുന്ന ആളെന്താ പറയുന്നത്? പ്രപഞ്ചം അസത്യം. ഈ കേൾക്കുന്ന ആളെന്താ പറയുന്നത്? നിങ്ങൾ പറയുന്നത് ശരിയല്ല, പ്രപഞ്ചം സത്യം. അപ്പോൾ വാസ്തവത്തിൽ പ്രപഞ്ചത്തെ എങ്ങനെയാണോ അറിയേണ്ടത്, അങ്ങനെ അറിയാതിരിക്കുക, അതാണ് മുറമാറി അറിയാൻ. അപ്പോൾ വാസ്തവത്തിൽ ഇല്ലാത്തതായ പ്രപഞ്ചത്തെ അയാൾ എന്തറിയുന്നു? ഉണ്ടെന്നറിയുന്നു. ഇനി തിരിച്ച് അയാളോട് തന്നെ പറയുകയാണ് ബ്രഹ്മമാണ് സത്യം എന്ന് പറഞ്ഞ അയാൾ എന്ത് പറയും? അത് അംഗീകരിക്കാത്ത ആള് അയാൾ പറയും പ്രപഞ്ചമാണ് സത്യം, ബ്രഹ്മം നിരീശ്വരവാദികളും അല്ലെങ്കിൽ അദ്വൈതത്തെ മനസ്സിലാകാത്തവരും എതിർക്കുന്നവരും എല്ലാവരും പറയുന്നു. നിങ്ങൾ പറയുന്നത് ഈ പ്രപഞ്ചമാണ് സത്യം, ബ്രഹ്മം അസത്യമാണ്. അപ്പൊ അയാൾക്ക് ബ്രഹ്മം എന്ന് പറയുന്നത് എങ്ങനെ അനുഭവപ്പെടുന്നു? സത്യമായ ബ്രഹ്മം അയാൾക്ക് അനുഭവപ്പെടുന്നു. അതും മുറമാറി സത്യത്തെ സത്യമായി അറിയേണ്ടതാണ്. പക്ഷെ അയാളെന്താ പറയുന്നത്? എന്റെ അറിവ്, ഞാൻ അറിയുന്നത് ഈ പ്രപഞ്ചം സത്യവും ബ്രഹ്മം അസത്യവുമെന്നാണ്. അവരത് അംഗീകരിക്കുക. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളാണ് പറയുന്നത് എന്ത്? ബ്രഹ്മം സത്യമാണ്. എൻ്റെ ഞാനങ്ങനെ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ പറയുന്ന സത്യം എന്ന് പറയുന്ന ബ്രഹ്മം, ഞാനതിനെ അറിയുന്നത് എന്താണ്? ഇല്ല എന്നാണ്. അങ്ങനെ ഒരു ബ്രഹ്മമില്ല, ഈ പ്രപഞ്ചമേ ഉള്ളൂ സത്യമായിട്ട് അനുഭവിക്കുന്നു എന്ന് ഒരാൾക്ക് പറയാമല്ലോ, എതിർക്കുന്നവർ. ഇത് പറയുന്നപ്പോ ഒരാള് ഇത് അംഗീകരിക്കാത്ത ഒരാളെ ഇത് ബോധിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ്. ഈ പറയുന്നതിന് ഒരാളിങ്ങനെ പറയണം, ബ്രഹ്മം അസത്യമാണ്, അതാണ് എൻ്റെ അനുഭവം, അതിനൊന്നില്ലെന്നാണ് എൻ്റെ അറിവ്, പ്രപഞ്ച സത്യമാണ്, ഇതാണ് എൻ്റെ അറിവ് എന്ന് പറയുന്നവരെ കുറിച്ച് അദ്വൈതി എന്താ പറയുന്നത്? അദ്വൈതി എന്താ പറയുന്നവരെ കുറിച്ച്? നിന്റെ ഭ്രാന്തിയാണ്, അനാദിയായ തമസ്വഭാവമാണ്. പറയുന്ന എന്താണ്? അനാദിയായ തമസ്വഭാവമാണ് ഈ പറയുന്നത്. തമസിന്റെ ഒരു സ്വഭാവമാണ് എന്ന് വെച്ചാൽ, തമസ് കൊണ്ടാണ് നീ പറയുന്നത്, അജ്ഞാനം കൊണ്ടാണ് പറയുന്നത്, അവിദ്യ കൊണ്ടാണ് പറയുന്നത്. ഇതാണ് അദ്വൈതി അവനോട് പറയുന്നത്. അപ്പൊ ഇത് രണ്ടുപേര് തമ്മിലുള്ള ചർച്ചയാണ് ഈ പറയുന്നത്. അദ്വൈതി പറയും എന്താണ്? പ്രപഞ്ചം സത്യമാണ്, ബ്രഹ്മം സത്യമാണ്. കേൾക്കുന്നവൻ പറയുന്നു, നിങ്ങൾ പറയുന്നത് ശരിയല്ല. അദ്വൈതി പറയുന്നത് എന്താണ്? സ്വന്തം അറിവാണ്, എന്റെ അറിവ് വെച്ച് ഈ പ്രപഞ്ചം അസത്യമാണ്, ബ്രഹ്മം സത്യമാണ്. അവൻ പറയുന്നു എന്റെ അറിവ് വെച്ച് പ്രപഞ്ചം സത്യമാണ്. അങ്ങനെയുള്ള അനുഭവം അദ്വൈതിയുടെ അനുഭവം എല്ലാവർക്കും മറിച്ച് ബ്രഹ്മം അസത്യമാണെന്നാണ് എന്റെ അനുഭവം പറയും. അങ്ങനെ ഒന്നില്ല, നിങ്ങൾ വെറുതെ പറയുകയാണ്. ഇപ്പൊ നിരീശ്വരവാദി, ഈശ്വരവാദി നമ്മൾ പറയുന്നു. ഈശ്വരവാദി പറയുന്നതാണ് ഈശ്വരനുണ്ട്, ജഗത്താണ് ഈ ലോകത്തെ സൃഷ്ടിക്കുന്നത്. ഇപ്പൊ നിരീശ്വരവാദി എന്ന് പറയാം, അങ്ങനെ ഒരു ഈശ്വരനില്ല, അതങ്ങനെ നിങ്ങൾക്കറിയാം, അതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെ ഒരു ഈശ്വരൻ ഇല്ല, രണ്ട് ഇതാണ്. അപ്പോ ഇവർ തമ്മിൽ തർക്കിച്ച അവസാനം പറയില്ല. ഈശ്വരവാദി പറയും ഈശ്വരനുണ്ട്, ഈശ്വരവാദി ഈശ്വരനുണ്ടെന്ന് തറപ്പിച്ചെന്തുകൊണ്ട് പറയുന്നു? എന്തുകൊണ്ടാണ്? അയാളോട് തർക്കിച്ചിട്ടൊരു കാര്യമില്ല, അയാൾ ഉറപ്പിച്ച് പറയുന്നു. എന്താ പറയുന്നത്? എന്തുകൊണ്ട് പറയുന്നു? ഏ, അങ്ങനെ ഈശ്വരനെ എങ്ങനെ അനുഭവിക്കുന്ന? ഈശ്വരന് കൊമ്പുണ്ട്, കണ്ടാ തിരിച്ചറിയാം, തൊപ്പിയുണ്ട്. എന്താ അനുഭവം? എന്താ അനുഭവം? ഈശ്വരനെ അനുഭവിച്ചാണ് എല്ലാവരും പറയുന്നത് ഈശ്വരനുണ്ട്. എന്തുകൊണ്ട് ഈശ്വര വിശ്വാസി ഈശ്വരനുണ്ടെന്ന് തർപ്പിച്ചു പറയും? വിശ്വാസം എന്ന് പറയും, അത് ഈശ്വര വിശ്വാസിയുടെ വിശ്വാസമാണ്, ഉണ്ടെന്നുള്ള തറപ്പിച്ച വിശ്വാസം. അപ്പോ നിരീശ്വരവാദി ഈശ്വരനില്ല എന്ന് തറപ്പിച്ച് പറയുന്നു. എന്തുകൊണ്ടാണ് തറപ്പിച്ച് പറയുന്നു? അയാൾക്ക് എന്താ ഈശ്വരനില്ല എന്ന് എവിടെ പോയി അനുഭവിച്ച്? എവിടെ കണ്ട്? എവിടെ പോയിട്ടാണ് അയാൾ ഈശ്വരനില്ല എന്ന് കണ്ടത്, അനുഭവിച്ചത്? എന്തുകൊണ്ടാണ്? അയാൾ യുക്തി ഉപയോഗിച്ചാണ് നിഷേധിക്കാൻ ശ്രമിക്കുന്നത്. നിരീശ്വരവാദി എന്ത് ചെയ്യുന്നു? ശ്രമിക്കുകയാണ് തൻ്റെ യുക്തി ഉപയോഗിച്ച് ഈശ്വരനില്ല എന്നയാൾ സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണ്. അതിന് പല പല പല യുക്തികളും പറയും. ഈശ്വരവാദി തൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കും. അപ്പോ ഈശ്വരവാദിയോട് ഒരാൾ പറയണം ദൈവമില്ല എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ടുള്ള പ്രയോജനം? ഏ, വിശ്വാസത്തിൽ അയാൾ ഉറച്ചു നിൽക്കും. നിങ്ങളുടെ യുക്തി കൊണ്ട് അയാളുടെ വിശ്വാസം ഇല്ലാതാക്കാൻ പറ്റത്തില്ല. അത് വിശ്വാസം എന്ന് പറയുന്നത് അയാളുടെ ഉറച്ച വിശ്വാസമാണെങ്കിൽ യുക്തിയുണ്ടും. അയാൾ പറയും നിങ്ങളുടെ യുക്തി കൊണ്ട് നിഷേധിച്ചിട്ടൊരു കാര്യമില്ല, അതിൻ്റെ വിശ്വാസമാണ്. അപ്പൊ വിശ്വാസത്തെ യുക്തി കൊണ്ട് നിഷേധിക്കാൻ പറ്റില്ല, ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല. അതെന്താ നിങ്ങളങ്ങനെ വിശ്വസിക്കുക? അതെൻ്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നു, വേദത്തിൽ പറഞ്ഞിരിക്കുന്നു. വേദത്തിൽ പറഞ്ഞാൽ ആ വേദം പറഞ്ഞാൽ സത്യമാണ്, എന്തുകൊണ്ടത് ഈശ്വരൻ പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്യും, എല്ലായിടത്തും ഈശ്വര വിശ്വാസി വിശ്വാസത്തെ കൊടുക്കണം. വേദത്തിൽ പറഞ്ഞിരിക്കുന്നുണ്ട് ഈശ്വരനുണ്ട്, വേദമെന്ന് പറയുന്നത് സത്യമാണ്, അത് ഈശ്വരൻ പറഞ്ഞാണ്. അപ്പോൾ ഈശ്വരനിൽ വിശ്വസിക്കുന്നവന് യുക്തി കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അവനൊറ്റ കാര്യത്തിൽ നിന്നാണ് താൻ തന്നെ പണിക്ക് പോവുക, ഇതെന്റെ വിശ്വാസമാണ്. ഒരു യുക്തിവാദിക്ക് ഒരിക്കലും വിശ്വാസിയോട് സംസാരിക്കാൻ പറ്റില്ല. അയാൾ വിശ്വാസത്തെ മാറ്റിവെച്ചിട്ട് യുക്തിയിലേക്ക് വരികയാണെങ്കിൽ പിന്നെ നോക്കാം യുക്തി അനുസരിച്ച് സമർത്ഥിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള കാര്യം. അപ്പൊ ഇനി ഈശ്വര നിരീശ്വരവാദി യുക്തി കൊണ്ട് ഈശ്വരനില്ലാന്ന് സമർത്ഥിച്ചെന്നിരിക്കട്ടെ യുക്തിയിൽ, അപ്പൊ ഈശ്വര വിശ്വാസി എന്തോരും എന്താ പറയും, എന്ത് പറയും, നിരീശ്വരവാദി യുക്തി കൊണ്ട് ഈശ്വരനില്ല എന്ന് സമർത്ഥിച്ചു എന്ന് വെച്ചാൽ ഈശ്വര വിശ്വാസിയെ തോൽപ്പിച്ചു. അപ്പൊ ഈശ്വര വിശ്വാസി എന്ന് പറയും, അവർ പറയും നിങ്ങളുടെ യുക്തിയൊക്കെ ശരി തന്നെയാണ്, പക്ഷേ എന്റെ വിശ്വാസം എന്താണോ ഈശ്വരനുണ്ടെന്ന്. പിന്നെന്താ, നിങ്ങളുടെ യുക്തിയൊക്കെ ശരിയായിരിക്കും പക്ഷെ എന്റെ വിശ്വാസം. ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ ഒന്നും പ്രയോഗിക്കാൻ പറ്റില്ല. യുക്തി കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, അതൊരാളുടെ വിശ്വാസം അത്ര. ഇപ്പൊ ഒരാൾ പറയുകയാണ് ബ്രഹ്മമില്ല, അങ്ങനെ ഒന്നില്ല, ഉണ്ടെന്നുള്ള നിങ്ങളുടെ വിശ്വാസം. അദ്വൈതയോട് പറയുന്നു നിങ്ങൾ പറയുന്നത് ബ്രഹ്മമുണ്ടെന്ന്, നിങ്ങളുടെ വിശ്വാസം മാത്രമാണ്, അങ്ങനെ ഒന്നില്ല എന്ന് പറയും. എന്തുകൊണ്ടില്ല പറയുന്നത്, ഞാൻ അങ്ങനെ മനസ്സിലാക്കും എന്താണെന്ന്. അപ്പോ എന്താണോ ഉള്ളത് ബ്രഹ്മം, അതിനെ ഇല്ല എന്നൊരാൾ മനസ്സിലാക്കും, അനുഭവം ഉണ്ടാകും. മറിച്ച് ബ്രഹ്മം ഉണ്ടെന്ന് പറയുന്നതാണ് അയാൾക്ക് പറയാം, അതെന്റെ അനുഭവമാണെന്ന് പറയാം, എന്റെ വിശ്വാസമാണെന്ന് പറയാം, ഞാൻ യുക്തി കൊണ്ട് മനസ്സിലാക്കുന്നു പല രീതിയിൽ നിന്നും പറയും എന്താണ് ബ്രഹ്മം. അപ്പോ സത്യത്തിലുള്ള ബ്രഹ്മം, മൂന്ന് കാലത്തിലും നശിക്കാത്തതായ ആ ബ്രഹ്മം, മൂന്നവസ്ഥയിലും നശിക്കാത്ത ബ്രഹ്മം, എല്ലാ ദേശങ്ങളിലും ഉള്ളതായ ബ്രഹ്മം, അതാണുള്ളത്, അത് മാത്രമേ ഉള്ളൂ എന്ന് പറയും. അവനൊരിക്കലും അതിൻ്റെ സ്വരൂപത്തിൽ നിന്ന് മാറ്റം വരില്ല. അങ്ങനെയുള്ള ഒരു ബ്രഹ്മം, അതിന് വേറൊരാൾ പറയുന്നു എൻ്റെ അറിവ് അതില്ല എന്നാണെന്ന് പറഞ്ഞാൽ അതിന് അദ്വൈതം പറയുന്നത് അനാദിയായ തമസ് സ്വഭാവം, എൻ്റെ അറിവില്ലായ്മയാണ് എന്നാണ് അദ്വൈതം പറയുന്നത്. എൻ്റെ അറിവില്ലായ്മ കൊണ്ട് പറയുന്നത് അനാദിയായിട്ടുള്ള അറിവില്ലായ്മ നിന്നിൽ പിടികൂടിയിരിക്കുകയാണ്. നിനക്ക് പൂർവ്വപൂർവ്വപൂർവമായ ഒരുപാട് ജന്മങ്ങളുണ്ടായിരുന്നു, എല്ലാ ജന്മങ്ങളിലും നീ എന്താണ് സമ്പാദിച്ചു കൂട്ടിയിരിക്കുകയാണ് അവിദ്യ അറിവില്ലായ്മ, അതുകൊണ്ട് നീ ഇപ്പൊ പറയുകയാണ്. അതാണ് ഇത് അനാദി തമസ് സ്വഭാവം, ഈ മുറ തെറ്റിയുള്ള അനുഭവം തമസ് കൊണ്ട് വരുന്ന. അത് തമസിന്റെ സ്വഭാവം തന്നെയാണ് ഇങ്ങനെ വിപരീത അനുഭവങ്ങൾ ഉണ്ടാക്കി കാണിക്കുക. അതിന് ഉദാഹരണം ഇവിടെ പറയും എന്താണ്, രജിസ്റ്റർ സർക്കിൾ, അതാണ് ഉദാഹരണമായി പറയുന്നത്. അപ്പോ ഒരാൾ രണ്ടുപേര് വഴി കിടന്നു, ഒരാൾ പെട്ടെന്ന് പറയുന്നു ഇതോ ഒരു സർപ്പം കിടക്കുന്നു എന്ന് പറഞ്ഞു, രണ്ടുപേര് പോവുകയാണ്. ഒരാൾ മറ്റൊരാളോട് പറയും, ഇതാ അവിടെ ഒരു സർപ്പം കിടക്കുന്നു. രണ്ടുപേർക്കും ബ്രഹ്മം ഉണ്ടാവണമെന്നില്ലല്ലോ. മറ്റേയാൾ നോക്കിയിട്ട് പറയുന്നു, ഓ അല്ലല്ല, അതൊരു കയറാണ്. മറ്റേയാൾ പറയുന്നു, അത് കയറാണ്. പക്ഷെ ഇയാൾക്ക് ബ്രഹ്മം മാറിയില്ല. ഇയാൾ പറയുന്നു, കയറല്ല, സർപ്പമാണ്. അയാൾ ഉറപ്പിച്ചു തന്നെ പറയും, അത് കയറല്ല, അത് സർപ്പം തന്നെയാണ്. കാരണം മറ്റേയാൾക്ക് ഭ്രമം ഇല്ലാത്തതുകൊണ്ടാണ് അയാൾക്ക് എന്തറിയാൻ പറ്റിയത്, അത് കയറാണ്. ഇയാൾക്ക് ഭ്രമം മാറാത്തതുകൊണ്ടാണ് ഇയാൾ എന്ത് പറയുന്നത്, സർപ്പമാണ്. ഇവിടെ എന്താണ്, ഉണ്ടില്ല എന്ന് മുറമാറി അസത്ത് സത്ത് രണ്ടും പ്രതീതം. ഇവിടെ നോക്കുക, അവിടെ ശരിക്കും ഈ ഭ്രമം പറ്റിയ ആളിനെ സംബന്ധിച്ച് ഇല്ലാത്തതായ സർപ്പത്തെ അയാൾ ഉണ്ടെന്നറിയുന്നു. അറിഞ്ഞോ? ഭ്രമം പറ്റിയാണ്, മറ്റാണല്ല, അടുത്തിരിക്കുന്നതാണ്. ഭ്രമം പറ്റിയാണ് എന്ത് ചെയ്തു, ഇല്ലാത്തതായ സർപ്പത്തെ ഉണ്ട് എന്നയാൾ അറിയുന്നു. അതാണ് മുറമാറിയുള്ള അനുഭവം. ഉണ്ടില്ല എന്ന് മുറമാറി. ഇനി അവിടെ ഉള്ളതായ കയർ, ആ കയറിനെ മറ്റേയാൾ ചൂണ്ടിക്കാണിച്ചത് കയറാണെന്ന് പറയുമ്പോൾ ഇയാൾ എന്താ പറയുന്നത്, എന്താണ്? അപ്പൊ അയാൾ ഉള്ളതായ കയറിന് എന്തെന്ന് പറയുന്നു, ഉള്ളതായ കയറിന് അയാൾ എന്ത് പറഞ്ഞു എന്നല്ല. ഞാൻ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നു. ഉള്ളതായ കയറിനെ കുറിച്ച് അയാൾ എന്ത് പറഞ്ഞു, എന്താ പറഞ്ഞത്? ചോദിച്ചതിന്റെ ഉത്തരം ഇല്ലാത്തതായ സർപ്പത്തെ ഉണ്ടെന്ന് പറഞ്ഞു, അത് മനസ്സിലായി. ഉള്ള കയറിനെ സംബന്ധിച്ച് അയാൾ എന്ത് പറഞ്ഞു, എന്താ പറഞ്ഞു, രക്ഷയില്ല. എങ്ങനെ ഇല്ല എന്ന് പറഞ്ഞു? സർപ്പമാണെന്ന് പറഞ്ഞു ഇല്ല എന്ന് അർത്ഥമുണ്ട്. മറ്റേയാൾ പറയണ അത് കയറൽ, അത് സർപ്പമല്ല കയറെന്ന് പറഞ്ഞപ്പോ അയാൾ പറയുന്നു, ഇവിടെ കയറില്ല, ഇവിടെ സർപ്പമാണ്. എന്നുവെച്ചാൽ ഉള്ളതായ കയറിന് ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ നേരിട്ട് കാണുകയാണ്, ഇവിടെ കയറില്ല, ഇവിടെ ഉള്ളത് എന്താണ്, കയറില്ല എന്ന് തന്നെ പറയുന്നു, സർപ്പമാണെന്ന് പറയുന്നു. മറ്റേയാൾ തിരുത്താൻ ശ്രമിക്കുകയാണ്, എന്തുകൊണ്ട്, അയാൾക്ക് ഭ്രമമില്ല. പക്ഷെ ഇയാളാണെങ്കിലോ, ഇയാളുടെ ഭ്രമം ഇനി മാറണം. മാറുന്നു വരെ ഇയാൾ എന്ത് പറയും, ഇവിടെ കയറേ ഇല്ല, സർപ്പമാണെന്ന് പറയും. ഇതാണ് ഇവിടെ പറയുന്ന എന്റെ ചുരുക്കം. ഇതാണ് ഈ പദ്ധതി പറയുന്നതിന്റെ ആശയം. ഇത് സിമ്പിളാണ് മനസ്സിലാക്കുക. അപ്പൊ ഇങ്ങനെ ഒരു അനുഭവത്തിൽ, അത് രജ്ജസർപ്പമായാലും ശരി പ്രപഞ്ചാനുഭവമായാലും ശരി, അദ്വൈതി പറയണം, അദ്വൈതിയുടെ ഭാഗത്തുനിന്നും രണ്ടും തിരഞ്ഞെടുക്കൽ. ഇതിനെ രണ്ടിനെ കുറിച്ചും അന്വേഷിക്കുകയാണെങ്കിൽ രണ്ടെന്തോന്നോ, ഇവിടെ രണ്ടേതാണ്? ഇല്ലാത്തതിനെ ഉണ്ടെന്നറിയുക, ഉള്ളതിനെ ഇല്ലെന്നറിയുക. ഈ രണ്ടും, ഈ രണ്ടനുഭവങ്ങൾ, രണ്ടും എന്ന് പറഞ്ഞാൽ ഈ രണ്ടനുഭവങ്ങൾ. എന്താണ് രണ്ടനുഭവങ്ങൾ? ഇല്ലാത്തതിനെ ഉണ്ടെന്നറിഞ്ഞു, ഇല്ലാത്ത പ്രപഞ്ചത്തിന് ഉണ്ടെന്നറിഞ്ഞു, ഉള്ളതിനെ ഇല്ല എന്നറിയുക. ഉള്ളതേതാണ്? ബ്രഹ്മാവിനെ ഇല്ല എന്നറിയുക. ഉദാഹരണം, ഒരു പറയുന്ന ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ, ഇല്ലാത്തതായ സർപ്പത്തിനയാള് ഉണ്ടെന്നറിഞ്ഞു, ഉള്ളതായ കയറിനയാൾ എന്ത് പറയുന്നു, ഇല്ല എന്നറിയുന്നു. ഇത് മനസ്സിലാക്കണമെങ്കിൽ രണ്ടുപേരുടെ അനുഭവമായിട്ട് എടുത്ത് ചിന്തിച്ചാൽ ഇത് മനസ്സിലാവും. ഒരാളുടെ അനുഭവമാണെങ്കിൽ ഇത് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ എന്ത് വരുന്നു, ഇതിൻ്റെ വ്യാഖ്യാനം എഴുതിയിരിക്കുന്നു, മിക്കവാറും പേർക്ക് മനസ്സിലായിട്ട് എന്താണ് ഇവിടെ നടക്കുന്ന സംഭവം എന്നുള്ളത്. ഒട്ടും കഥകളി കണ്ടു മിക്കവാറും പേർക്ക് ഇതെന്താ അവിടെ എഴുതി വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലായി. ഇത് ഏറ്റവും പ്രധാനമായ കാര്യം അന്വയം കൃത്യമായി, ഏത് ശ്രമം കിട്ടിയാലും അന്വയം കൃത്യമായിട്ട് എഴുതി അർത്ഥം പറയും. അന്വയം കിട്ടിയില്ലെങ്കിൽ പിന്നെ ഒരു ഭാവനയിൽ അർത്ഥങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകും. കാരണം എന്തുകൊണ്ട്? അന്യം മനസ്സിലാകുന്നുണ്ട്, അപ്പൊ അർത്ഥം യോജിപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എഴുതി എഴുതി എഴുതി എഴുതി വലുതാക്കി വലുതാക്കി വലുതാക്കി. ഡോക്ടർ ഭാസ്കർ വലിയ വേദാന്ത പണ്ഡിതനൊന്നുമല്ല, പക്ഷെ കൃത്യമായ അന്വയർത്ഥം എഴുതിയിട്ടുണ്ട്. അതിലൊന്നിന് മാത്രമേ ഞാൻ കണ്ടുള്ളൂ കൃത്യമായ അന്വയർത്ഥം, വേറെ ഒന്നിനും ഞാൻ കൃത്യമായ അന്വയർത്ഥം എഴുതിയിരിക്കുന്നു കണ്ടില്ല. നിങ്ങൾ ഒരാളെങ്കിലും കൃത്യമായ അന്വയാർത്ഥം എഴുതിയെന്നുള്ള ഒരു വലിയ ഭാഗ്യം. അത് ഡോക്ടർ ഭാസ്കറിന് അങ്ങനെ ഒരു നിഷ്കർഷമുള്ളതാണ്, അന്വയം കണ്ടുപിടിക്കണം, പദാർത്ഥം കണ്ടുപിടിക്കണം. ഈ വിഷയത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ട് പുള്ളി ചിലപ്പോൾ അബദ്ധങ്ങളൊക്കെ എഴുതി വയ്ക്കും. ഈ വിഷയത്തെക്കുറിച്ച് പുള്ളിക്ക് വലിയ ഗ്രാഹ്യമില്ലാത്ത കൊണ്ടാണ്. പക്ഷെ കഴിയുന്നത്ര എല്ലായിടത്ത് കൃത്യമായി അതിൻ്റെ അന്യം കണ്ടുപിടിക്കാൻ ശ്രമിക്കും. പിന്നെ ഗുരുവിൻ്റെ പരമ്പരയാണ് ശിഷ്യ പരമ്പര, അതെന്നൊക്കെ പറയുന്ന ഒരു പൊട്ട അബദ്ധങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കും, പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അത് ഭയങ്കര എന്തോ സംഭവം എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങളാണ്. നോക്കിയെടുത്തോളം അങ്ങനെയൊക്കെയാണ്. പിന്നെ ഭാവനയിൽ ഇങ്ങനെ എഴുതി എഴുതി എഴുതി അങ്ങ് പോകും, ഇതുമായിട്ടൊരു ബന്ധവും വരത്തില്ല. യാതൊരു ബന്ധവും എഴുതി ദേവകൃതികളുടെ വ്യാഖ്യാനത്തിൽ ആദ്യമായി ഇതിങ്ങനെ കൃത്യമായി അന്വയിക്കണമെന്നൊരു നിബന്ധന ഉണ്ടെന്ന് ബാലരാമണിക്ക് സാധിക്കും ആദ്യമായിട്ട്. അന്വയത്തിന് പകരം ഒന്ന് രണ്ട് വാക്കുകളുടെ അർത്ഥം എഴുതിയിട്ട് എല്ലാവരും ചെയ്യുന്ന അങ്ങനെ, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഓരോരുത്തർ കൃത്യമായി അന്വയിച്ച അർത്ഥം എഴുതാൻ തുടങ്ങി. അതുകൊണ്ട് അന്വയം കൃത്യമായി. ഇതിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ അനുഭവം എന്ന് പറയുന്നത് നമുക്ക് ക്രമം തെറ്റി ഒരു അനുഭവം ഉണ്ടാകുകയാണ്. രണ്ടും തിരഞ്ഞെടുക്കിൽ ഇല്ല അസത്ത് എന്ന് തന്നെ അന്വയിക്കും. രണ്ടും തിരഞ്ഞെടുക്കിൽ അസത്ത് ഇല്ല എന്നാണ്. എന്നെടുത്താലോ, രണ്ടും തിരഞ്ഞെടുക്കിൽ ഇല്ല അസത്ത് എന്നെടുക്കുന്നതിനും രണ്ടും തിരഞ്ഞെടുക്കിൽ അസത്ത് ഇല്ല എന്നെടുക്കുന്നതിനും വലിയ അർത്ഥ വ്യത്യാസമില്ല. അവിടെയാണ് പലർക്കും തെറ്റിപ്പോയത്. പലരും രണ്ടും തിരഞ്ഞെടുക്കിൽ ഇല്ല എന്നെടുത്തു, രണ്ടും ഇല്ല എന്നെടുത്തു. അത് ഈ പറയുന്ന ഉദാഹരണം കൊണ്ട് ചേരത്തില്ല, മേളി പറഞ്ഞ ആശയമായിട്ടും ചേരത്തില്ല. രണ്ടും തിരഞ്ഞെടുക്കിൽ ഇല്ല എന്നല്ല എടുക്കേണ്ടത്, രണ്ടും തിരഞ്ഞെടുക്കിൽ അസത്ത് ഇല്ല എന്നെടുക്കും. അതാണ് എന്നുവെച്ചാൽ ഗുരുവിടെ പറയുന്നത് എന്താണ്? സത്ത് ഉള്ളതാണ്, അസത്ത് ഇല്ലാത്തതാണ്. ഈ രണ്ട് വിപരീത അനുഭവങ്ങളെയും നമ്മൾ തിരഞ്ഞു തന്നു കഴിഞ്ഞാൽ, അന്വേഷിച്ചു തന്നു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാകുന്നതാണ്. രണ്ടും തിരയുകയാണെങ്കിൽ അസത്തെന്ന് പറയുന്നത് ഇല്ലാത്തതാണ്. അവിടെ അസത്തെന്ന് പറയുന്നത് എന്താണ്? എന്താണ് എന്താണ് അസത്ത്? പ്രപഞ്ചം അതില്ലാത്ത അവരോട് പറഞ്ഞു വരുന്നതാണ്. ഉള്ളതേതാണോ ബ്രഹ്മ, അത് ഉദാഹരണത്തിൽ വളരെ കൃത്യമായി പറയും. രണ്ടും തിരഞ്ഞെടുക്കിൽ രണ്ടും തിരയുകയാണെങ്കിൽ അസത്ത് ഇല്ല, അസത്തായ പ്രപഞ്ചമില്ല. അല്ല, രണ്ടും തിരഞ്ഞെടുക്കിൽ ഇല്ല, രണ്ടും ഇല്ല, രണ്ടും അസത്താണെന്നുണ്ട് ഇവിടെ പറയുന്നു. കുറ്റവാറുകളല്ല വിവനാനുസ്വാമി ഉൾപ്പെടെ തലതിരിച്ച വ്യാഖ്യാനിച്ചിരിക്കുന്നു. വിവനാനുസ്വാമിയുടെ പിന്നെ ഒരു ജെ സി ബി പറയോ, എന്താണ് ഗാർഡൻ വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് ജെ സി ബി ഉപയോഗിച്ച് അനുഭവിക്കും. അതുപോലെയാണ് വിനാൻസ്വാമിയുടെ ശരിക്കും പറഞ്ഞ ഒരു പാണ്ഡിത്യ പ്രകടനമാണ്. താൻ പഠിച്ചിട്ടുള്ള എല്ലാ പുസ്തകങ്ങളും അവരുടെ ആശയങ്ങൾ ഇതിനകത്ത് കുത്തി നിറയ്ക്കുക. സ്വാമിക്കൊരു ഉദ്ദേശം ഉണ്ടെന്ന് വെച്ചാൽ ഇനി ഒരുത്തനും ഇതിനപ്പുറം ഒരു വ്യാഖ്യാനം അദ്ദേഹം അധികരിക്കുന്നുണ്ട്. ഒരുത്തനും ഒരുത്തനും എന്ന് വെച്ചാൽ അദ്വൈതത്തിൽ എന്തൊക്കെ വായിച്ചിട്ടുണ്ടോ സ്വാമി, എല്ലാം ഓരോ പദ്യത്തിലും ഒന്ന് എഴുതി വയ്ക്കും. അത് കുറച്ച് കടന്ന പ്രയോഗം, ജെ സി ബി പ്രയോഗമായി പോയി. സ്വാമി എഴുതിയിരിക്കുന്നത് കറക്റ്റാണ് കേട്ടോ, അദ്വൈതത്തിലുള്ള കാര്യങ്ങൾ തന്നെ എഴുതിയിരുന്നത്. അദ്വൈത സിദ്ധിയിലും സംരംഭ ശാരീരികത്തിലും അവിടെയും എല്ലാം ഉള്ള കാര്യങ്ങൾ തന്നെ എഴുതിയിരിക്കുന്നത്. എഴുതിയിരിക്കുന്നത് തെറ്റെന്ന് തന്നെ ഞാൻ പറയും. പക്ഷേ പ്രശ്നം വരുന്ന എവിടെയാണ്? ഇവിടെയാണ് ഈ അന്വയാർത്ഥം അതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. ഇങ്ങനെ തന്നെ എഴുതി എന്താണ്, രണ്ടും തിരഞ്ഞെടുക്കില്ല, സത്വമില്ല, അസത്വമില്ല. ഒരു കൃത്യമായി പറയുന്നുണ്ടാണ് രജ്ജുഖണ്ഡത്തിൽ ഇല്ല ഉരകം, ഉള്ളത് രജ്ജു മാത്രം. അപ്പൊ അവിടെ ഒന്നില്ല ഒന്നുണ്ടെന്നാ പറയുന്നത്. ഏതില്ല എന്ന് പറഞ്ഞു? സർപ്പം ഇല്ല, ഉള്ളത് എന്താണ്? രജ്ജു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരണം? പ്രപഞ്ചം ഇല്ല, ബ്രഹ്മം ഉണ്ട്. നിന്ന് പറഞ്ഞു രണ്ടും ഇല്ലെന്നല്ല, എന്താണ് രണ്ടും തിരഞ്ഞെടുക്കിൽ അസത്തില്ല, രണ്ടും ഇല്ലാതെ ആകത്തില്ല, ഒന്നേ ഇല്ലാതെ ആകും. ഏത് അസത്തെന്ന് പറയുന്നത് എന്താണ്? പ്രപഞ്ചമല്ലെങ്കിൽ ഉദാഹരണത്തിലാണെങ്കിൽ സർപ്പം. എന്തുകൊണ്ട് എടുത്തു പറയുന്നുണ്ട്? ഉള്ളത് രജ്ജു മാത്രം. അപ്പൊ രജ്ജുവാണുള്ളത് എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാണ് ഉള്ളത്. ഇതാണ് നമ്മുടെ മനസ്സിലാക്കാൻ, നമ്മളെ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്നത്. ബാലകൃഷ്ണൻ നായർ സാർ ഇവിടെ തെറ്റിച്ച അർത്ഥം അന്വയിച്ചെന്ന് അർത്ഥം പറഞ്ഞു. എവിടെ എന്നും വ്യാഖ്യാനങ്ങൾ എഴുതിയിരിക്കുന്ന അദ്വൈതം ശരിയെന്നല്ല അല്ല എന്നല്ല ഞാൻ പറയുന്നത്. ആ പ്രത്യേകം മനസ്സിലാവും. ഇവരെല്ലാവരും അദ്വൈതം തന്നെ എഴുതി വെച്ചിരിക്കുന്നു. അദ്വൈതത്തിൽ അതൊക്കെ ശരിയാണ്, പക്ഷെ ഈ പദ്യമായിട്ട് യോജിക്കത്തില്ല എന്നുള്ള ഒരു പ്രശ്നമാണ്. ഞാൻ ഈ മൂന്ന് വ്യാഖ്യാനവും നോക്കി, വേറെ നോക്കില്ല. ഡോക്ടർ ഭാസ്കരൻ, വിവനാനന്ദ സ്വാമി, പരീക്ഷ അതിന് ഡോക്ടർ ഭാസ്കരൻ ആണ് കറക്റ്റായി എഴുതിയിരിക്കുന്നത്. മറ്റോ രണ്ടുപേരും അന്വയത്തെ ശ്രദ്ധിച്ചില്ല, അതുകൊണ്ട് അവർ അദ്വൈതമൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ശരിയല്ല, അദ്വൈതത്തിൽ ദോഷമൊന്നുമില്ല. പക്ഷേ ഈ പദ്യമായിട്ട് പൊരുത്തപ്പെടുന്ന ഒരു അർത്ഥമല്ല, അന്വയം തെറ്റിച്ചുകൊണ്ടാണ്. അപ്പൊ നമ്മളൊരു വ്യാഖ്യാനം വായിച്ചിട്ട് ഗംഭീരം എന്ന് പറയണമെങ്കിൽ വിവനാനന്ദ സ്വാമിയുടെ വ്യാഖ്യാനം വളരെ ഗംഭീരമാണ്. കാരണം അദ്വൈതത്തിലെ വലിയ വലിയ കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നു. പക്ഷെ അത് ആ പദ്യവുമായിട്ട് അതിനെന്ത് ബന്ധമുണ്ടെന്നുള്ള നമ്മൾ അറിയുക. വെറുതെ കിളച്ച് മറിച്ചുകൊണ്ട് കാര്യമില്ല, വെറുതെ ഇട്ട് കിളച്ചിട്ട് കാര്യമില്ല. പദങ്ങളെ അന്വയിച്ച് കൃത്യമായി അർത്ഥം മനസ്സിലാക്കി അതിന് അർത്ഥം അങ്ങനെ ഇത്രയും വലിയ കളക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ ലളിതമായി അത് മനസ്സിലാക്കാം. എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡോക്ടർ ഭാസ്കറിന്റെ പുസ്തകത്തിൽ ഇതിൻ്റെ പഴയ പാഠം കൊടുത്തിട്ടുണ്ട്, വ്യത്യാസമുണ്ട്. ധർമ്മത്തിലും വ്യോഗോദയത്തിലുമൊക്കെ പ്രസിദ്ധീകരിച്ചു. അത് വെച്ച് നോക്കുമ്പോഴും ഈ പറയുന്ന അന്വയാണ് അവിടെയും യോജിക്കുന്നത്. രണ്ടും തിരഞ്ഞെടുക്കിൽ അസത്തല്ല, പിന്നെയോ രണ്ടും തിരഞ്ഞെടുക്കിൽ എന്താണ് അസത്ത് ഇല്ല, അങ്ങനെ രണ്ടും അസത്തല്ല. മറ്റേതെന്താണ്? രണ്ടും തിരഞ്ഞെടുക്കലില്ല, പിന്നെ അസത്തെന്ന് പറഞ്ഞാൽ കൂടുതൽ എന്താ അർത്ഥം വരുന്നത്? രണ്ടും തിരഞ്ഞെടുക്കില്ല, അസത്ത്, അസത്തെന്ന് പറഞ്ഞാലും ഇല്ലെന്നാണ്. അപ്പൊ രണ്ടും തിരഞ്ഞെടുക്കലില്ല ഇല്ല എന്നർത്ഥം വരും. നേരെ അർത്ഥം പറയുകയാണെങ്കിൽ രണ്ടും തിരഞ്ഞെടുക്കലില്ല അസത്തെന്നാണ്. വെച്ചാൽ രണ്ടും തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇല്ല, അസത്തെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അപ്പൊ രണ്ടും തിരഞ്ഞെടുക്കലില്ല ഇല്ല, ഡബിളില്ല, അത് അബദ്ധമാണ്. പിന്നെ അതിനെ ശരിയാക്കാൻ വേണ്ടിയിട്ട് വിമലാനന്ദ സ്വാമി അത് അങ്ങനെ രചനയോ മറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ഇതിനെ കോംപ്ലിക്കേറ്റഡാക്കി, സങ്കീർണമാക്കി കാര്യത്തെ. കാരണം രണ്ടും തിരഞ്ഞെടുക്കൽ ഇല്ല, വീണ്ടും അസത്വം ഒന്ന്, അപ്പൊ രണ്ടും അസത്തെന്ന് വീണ്ടും പറയും. അപ്പൊ പിന്നെ ഇല്ല അസത്തെന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് പിന്നെ എന്താണ്? ഒരുപാട് കൊനസ്റ്റുകളൊക്കെ എഴുതി അവനെ ഒപ്പിക്കുന്നത്, നേരെ ഒപ്പിക്കാൻ പറ്റത്തില്ല. ഇത് എന്താണ്? പിടിവിട്ടു പോയോ? പിന്നെ കിടന്ന് കുഴഞ്ഞു മാറി അങ്ങനെ പോയി. അപ്പോ വ്യാഖ്യാനങ്ങളിൽ അദ്വൈതം എഴുതിയിരിക്കുന്നതിൽ പൊരുത്തക്കേടുണ്ടെന്നല്ല ഞാൻ പറയുന്നത്, അത് പ്രത്യേകം മനസ്സിലാക്കും. ഇതിൻ്റെ അന്വയാർത്ഥമായിട്ട് യോജിക്കാത്ത വ്യാഖ്യാനം, അന്വയാർത്ഥം തെറ്റിച്ചു അവിടെ. ഇത് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാൻ കാശിയിലായിരിക്കുമ്പോ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, കാശി പഠിച്ചുകൊണ്ടിരിക്കുന്നു, അവിടെ വെച്ച് രണ്ടുപേര് ഉദയവൃതികളൊക്കെ പഠിച്ച രണ്ടുപേരും ഞാനുമായിട്ട് ഇതിനെക്കുറിച്ച് ഒരു ചർച്ചയുണ്ട്. ഈ പറയുന്ന ആശയങ്ങൾ ഞാനൊന്ന് പറഞ്ഞു, കാരണം അന്ന് ഡോക്ടർ ഭാസ്കറിന്റെ വ്യാഖ്യാനമില്ല, യുവനാൻ സ്വാമിയുടെ വ്യാഖ്യാനമില്ല, ആകെയുള്ള ബാലകൃഷ്ണൻ നായർ സാറിന്റെ വ്യാഖ്യാനം. അപ്പോ യുവനാൻ സ്വാമി വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇവർ രണ്ടുപേരും കൂടെ ബാലകൃഷ്ണൻ നായർ സാറിന്റെ വ്യാഖ്യാനം വെച്ചുകൊണ്ട് എന്താണ് മറ്റാണ് ശരിയെന്ന് പറഞ്ഞ് അവരെ വിശദീകരിച്ചു, വാദിക്കുകയും തർക്കിക്കുകയും വെച്ചു. ഞാൻ പറഞ്ഞത് ശരിയാവില്ല, ഇതാണ് ഇത് എന്ന് പറഞ്ഞു. അപ്പൊ അവരെന്ത് ചെയ്തു? അന്ന് വിമലാനന്ദ സ്വാമിയുടെ ആത്മോദേശത്തിന്റെ വ്യാഖ്യാനമുണ്ട്, അതിൽ സ്വാമി ഒരിടത്ത് ഈ പദ്യം കോട്ട് ചെയ്തിട്ട് ഇതിനർത്ഥം പറഞ്ഞിട്ടുണ്ട്. അതെടുത്തുകൊണ്ട് പറഞ്ഞുകൊണ്ട വിമലാനന്ദ സ്വാമി ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. അപ്പോ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവരുടെ ചർച്ച പോയത് കണ്ടോ, രണ്ട് ഗുരുക്കന്മാരും രണ്ടുപേരും പറഞ്ഞത് തെറ്റാണെന്ന് ശിഷ്യൻ പറയും. അപ്പൊ ഗുരുത്വമില്ലാത്ത ശിഷ്യനാണ്, അങ്ങനെയായി. പിന്നെ വ്യക്തിപരമായി എന്നെ ആക്രമിച്ചിട്ട് ഗുരുത്വമില്ലാത്തതുകൊണ്ടാണ് പറയുന്നതെന്ന് പറഞ്ഞു. അത് എങ്ങനെയെങ്കിലും അവർ പറഞ്ഞ് ശരിയാണ്. അപ്പൊ ഈ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ശരിയല്ല എന്ന് പറയാൻ അവർക്ക് പറ്റത്തില്ല, അതുകൊണ്ട് അവരെന്ത് ചെയ്തു, രണ്ട് ഗുരുക്കന്മാരും പറഞ്ഞ് തെറ്റെന്ന് പറയുന്ന ഗുരുത്വമില്ലാത്തവനാണ് എന്ന് പറഞ്ഞു. ഞാൻ സമ്മതിച്ചൊന്നും കൊടുത്തില്ല. എന്നുവെച്ചാൽ നമ്മളൊരു കാര്യങ്ങളെത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്, നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ആശയപരമായിട്ടാണ് ചർച്ച ചെയ്യുന്നത്, ആശയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്, അവിടെ വ്യക്തികളല്ല. നമ്മൾ ആശയങ്ങളെ വിട്ടിട്ട് വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് വ്യക്തി അധിക്ഷേപമാവുന്നു. അപ്പോൾ വ്യക്തിയെ അധിക്ഷേപിക്കണം. എന്തുകൊണ്ട്? ആശയത്തിന് മറുപടി പറയാൻ കഴിയാതെ ഒരു വ്യക്തി അധിക്ഷേപം. നമ്മൾ ആശയങ്ങളെ എങ്ങനെ നേരിടണം? ആശയങ്ങൾ കൊണ്ട് നേരിടണം. അല്ല, വ്യക്തി അധിക്ഷേപം എന്ന് പറയുന്നത് പിന്നെ ചർച്ച ചെയ്യുമ്പോൾ വ്യക്തി അധിക്ഷേപത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ചർച്ചയും നടത്തണം. അപ്പോൾ എന്തുകൊണ്ട് വ്യക്തി അധിക്ഷേപത്തിലേക്ക് പോകുന്നു? ആശയങ്ങൾ ദുർബലമാണ്, ആശയങ്ങൾ കൊണ്ട് ആശയത്തെ നേരിടാൻ കഴിയത്തില്ല. എന്നാൽ പിന്നെ വ്യക്തി അധിക്ഷേപിക്കാം. അങ്ങനെ ഒന്നു കഴിഞ്ഞാൽ പിന്നെ ചർച്ച ചെയ്യാൻ പറ്റത്തില്ല. അപ്പോ ആശയങ്ങളിൽ വ്യക്തി അധിക്ഷേപം പാടില്ല. എനിക്ക് ഗുരുത്വം ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല അവിടുത്തെ വിഷയം. വിഷയം എന്ന് പറയുന്നത് എന്താണ്? ഇനി പറയുന്ന ആശയം എന്താണ്? അതാണ് വിഷയം. അപ്പോൾ ചർച്ചകളിലൊന്നും ഒരിക്കലും അത് അനുവദിക്കുന്ന കാര്യമാണ്. അങ്ങനെ അനുവദിച്ചു കഴിഞ്ഞാൽ പിന്നെ ചർച്ച അവിടെ അവസാനിപ്പിക്കണമെന്നാണ്. നമ്മൾ ആശയത്തെ വിട്ടിട്ട് വ്യക്തിയെ അധിക്ഷേപിക്കണം, പിന്നെ നമ്മൾ ചർച്ച തുടരാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ വഴി മാറും. അപ്പോൾ ഒരിക്കലും അത് വ്യക്തിപരമായി മാറണം. ഇതൊരു ന്യായവൈകല്യമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന നിയമമാണ്. ഏത് ചർച്ച ചെയ്താലും ആശയത്തിൽ നിന്നേ ചർച്ച ചെയ്യും. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് നോക്കണം അന്യം എങ്ങനെയാണ് വരുന്നത്, എന്താണ് ഗുരുവിൻ്റെ വിവക്ഷ എന്ന് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അപ്പൊ അന്യം അന്ന് ഡോക്ടർ ഭാസ്കരൻ വയ്ക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ എനിക്കെടുത്ത് കാണിക്കാൻ പറ്റും, പക്ഷെ അന്നതില്ല. അതുകൊണ്ട് ഇതിൻ്റെ അന്വയം വളരെ ശ്രദ്ധിക്കണം. ഇത് ഓ ആ ഞങ്ങളത് ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നുണ്ട്, ഇനി ഞാൻ പറഞ്ഞ് ഡോക്ടർ ഭാസ്കരൻ ശരിക്കും അങ്ങനെ വേണ്ട, ഡോക്ടർ ഭാസ്കറിൻ്റെ തന്നെ ഇരുന്നോട്ടെ. ഇനി അതും കയറി ഞാൻ അവകാശം പറയുന്നു. ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട്, ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പും ഒരാഴ്ച രണ്ടാഴ്ച മുമ്പും എന്നെ വിളിച്ച് സംസാരിച്ച പെട്ടെന്നായിരുന്നു മരിച്ചത്, ഹാർട്ട് അറ്റാക്ക്. എന്നോട് രണ്ട് പേര്, ഒന്ന് ഡോക്ടർ ഭാസ്കരൻ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുണ്ട്, ഫോണിലൂടെ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ സാനുമാഷ്. സാനുമാഷ് ദിവസം ഈ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ആ പന്മനാശ്രമത്തിൽ, അത് ശങ്കരാചാര്യനെ സംബന്ധിച്ചുള്ള ബ്രഹ്മസൂത്രമൊക്കെ വായിച്ചു നോക്കിയിട്ട് അത് വേറെ രീതിയിലായി കൂടെ ഇങ്ങനെ പറയുന്നത് ശരിയാണോ ശങ്കരാചാര്യ തെറ്റുകാരനാണോ എന്നുള്ള രീതിയിൽ എന്നോട് ആ വിഷയം സംസാരിച്ചു. മൂന്നാമത് എന്നോട് സംസാരിക്കാനായിട്ട് വന്നത് ഒന്ന് പെൺമനെ വന്നത് മറ്റേ ഇത് റാവു എന്താണ് എസ് എൻ റാവു. ഒരു ദിവസം അവിടെ വന്നു, ഒരു ദിവസം അവിടെ താമസിച്ച് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു. പിന്നെ എന്നോട് അവിടെ വന്ന് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് ഗീതാസ്വരാജ്. ഒരു ദിവസം അവിടെ വന്ന് വിഷയത്തെക്കുറിച്ച് സംസാരിച്ച് ചർച്ച ചെയ്തു. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു, അവരവരുടെ അഭിപ്രായം പറഞ്ഞു. ഇവരെല്ലാം വന്ന് എൻ്റെ അടുത്ത് നിന്ന് പഠിച്ചു എന്നല്ല ഞാൻ പറയുന്നത്, ഇവരെല്ലാം വന്ന് ചർച്ച ചെയ്തു എന്താണ് ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. പിന്നെ ഞാൻ ചർച്ച ചെയ്തിട്ടുള്ളത് പ്രസാദ സ്വാമിയുമായിട്ട്. അദ്ദേഹം അവിടെ താമസിച്ചിരുന്നത് പലപ്പോഴും പല കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടു. അങ്ങനെയൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് പലരുമായിട്ടും. പിന്നെ വിമലാനന്ദ സ്വാമിയെടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും, സ്വാമി പറഞ്ഞിട്ടുണ്ട്. ബാലകൃഷ്ണൻ നായർ സാറുമായിട്ട് ചോദിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, സാറിൻ്റെ ക്ലാസ് ഇരുന്നിട്ടുണ്ട്. വിമലാനന്ദ സ്വാമി ഗുരുദേവ ഗുരുതിയൊന്നും പഠിപ്പിച്ചിട്ടില്ല, പക്ഷേ ഇത്തരം വിഷയങ്ങളിൽ സ്വാമിയോട് സംസാരിച്ചിട്ടുണ്ട്. ഗുരുദേവരുതിയെക്കുറിച്ച് ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാട് കാണും. എന്നാലും ഇത്തരം വിഷയങ്ങളിൽ അന്യയും അർത്ഥം ഇതൊക്കെ തെറ്റിയാൽ വരുന്ന ദോഷങ്ങൾ വളരെ വലുതാണ്. ബാലരാമണിക്കർ ഇവിടെ ഇരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, ഇവിടെ പ്രഭാഷണം നടത്തുന്നത്. ഞാനൊരിക്കലും സംസാരിച്ചിട്ടില്ല, ചോദിച്ചിട്ടുണ്ട്. ശാസ്ത്രി സാറിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ശാസ്ത്രി സാറിന് അദ്വൈതം എന്ന് പറയുന്ന വിഷയത്തിൽ വലിയ പിടിപാടൊന്നുമില്ല. ദിക്കിൻ ഭ്രമം വിടുകിലും ഞാൻ ചോദിക്കാതെ തന്നെ സാർ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ എന്തെന്നറിയാം, തൂണിൽ പിടിച്ചിട്ട് ഇങ്ങനെ കറങ്ങുമ്പോഴത്തേക്ക് തലയിട്ടില്ല, അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞ ആളാണ്. അപ്പൊ സാറിന് ഇതിനെക്കുറിച്ച് എത്ര ബോധമുണ്ടെന്നുള്ള അറിയിച്ചതെന്നാണ്. സാറിന് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. സാറിൻ്റെ വിഷയം എന്ന് പറയുന്നത് ഭാഷ, സംസ്കൃത ഭാഷയും സാഹിത്യവും വ്യാകരണവും, അതിനൊക്കെ സാർ കഴിവുള്ള ആളായിരുന്നു, അസാമാന്യമായ കഴിവുള്ള ആളായിരുന്നു. ഞാൻ സാറിനോട് പല സംശയങ്ങളും ചോദിച്ച് കറക്റ്റ് ചെയ്തിട്ടുമുണ്ട്. വ്യാകരണത്തെയൊക്കെ സംബന്ധിച്ച് അവർ കറക്റ്റ് ചെയ്തിട്ടുമുണ്ട്. അതിനറിവുള്ള ആളായിരുന്നു. പഠിച്ചിട്ടില്ല ഞാൻ ഇവിടെ നിന്ന്, സാറ് ഇവിടെ നിന്ന് പോയി. ശാസ്ത്രി സാറ് ഇവിടുത്തെ പഠിപ്പിക്കലെല്ലാം മതിയാക്കി. എന്നാലും ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. നിങ്ങളൊക്കെ ഇവിടെ ഉള്ളപ്പോൾ വന്നിട്ട് താമസിക്കും. അപ്പൊ ഇതിൻ്റെ സാരം ഞാനീ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ചുരുക്കി ഇത്രയേ പറയാനുള്ളൂ. വലിയ വ്യാഖ്യാനമൊന്നും ഇതിന് ആവശ്യമില്ല. പിന്നെ ഇതിനെ എത്ര വേണോ പെരുപ്പിച്ച് പെരുപ്പിച്ച് പെരുപ്പിച്ച് വലുതാക്കിയെടുക്കുക, അത് അദ്വൈതത്തിൻ്റെ ഒരു രീതിയാണ്. ഒരു കാര്യത്തെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് വലുതാക്കുക. വലുതാക്കുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറയുക, ഉടനെ അതിന് പൂർവപക്ഷം കൊണ്ടുവരിക, അതിനെ ഖണ്ഡിക്കുക, വീണ്ടും കൊണ്ടുവരിക, വീണ്ടും ഖണ്ഡിക്കുക. അപ്പോൾ ഇത് ഗ്രന്ഥം വലുതായി വലുതായി വലുതായി പോകും. അത് വലുതായി വലുതായി പോകുമ്പോൾ ചില ഭാഗങ്ങളിൽ അത് വ്യക്തമായി വരും, ചിലയിടത്ത് കൂടുതൽ സങ്കീർണമായി പോകും. അതെങ്ങോട്ട് പോകുന്നതിനൊക്കെ ഒരു ഉറപ്പില്ല. അങ്ങനെയൂടെയുണ്ട് അദ്വൈതത്തിലെ പല ഭാഗങ്ങളും. നമ്മൾ ചോദ്യോത്തരം ഇങ്ങനെ ഇങ്ങനെ ചർച്ച ചെയ്ത് വരുമ്പോൾ പലയിടത്തും അത് വ്യക്തമായി വരും. പക്ഷെ ചില ഭാഗങ്ങളിലേക്ക് ചെന്നു കഴിഞ്ഞാലോ അത് വളരെ സങ്കീർണമായിപ്പോയി. എന്ന് വെച്ചാൽ ഒരു തീരുമാനത്തിലെത്താൻ കഴിയാത്ത രീതിയിൽ കുരുക്കിലായി, അങ്ങനെയുണ്ട്. കാരണം ഇത് ഒരാശയത്തെ തർക്കിച്ച് തർക്കിച്ച് അതിനെ സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ അതിന് അതിൻ്റെതായ പോരായ്മകളൊക്കെ ഉണ്ട്. ഇവിടെയിപ്പോ ഗുരു പറയുമ്പോഴത്തേക്ക് അങ്ങനെ തർക്കത്തിന്റെ രീതിയിൽ പോകുന്നില്ല, അദ്വൈതത്തിന്റെ സിദ്ധാന്തങ്ങളെ പറയുന്നത് എന്നൊക്കെയാണ്. അതുകൊണ്ട് നമുക്കത് ആ സിദ്ധാന്തത്തെ ഒന്ന് മനസ്സിലാക്കാൻ എളുപ്പമാണ്. പിന്നെ ആ സിദ്ധാന്തത്തിന് ആരെങ്കിലും ചോദ്യം ചെയ്ത അതിന് മറുപടി പറയുക, ചോദ്യം ചെയ്താൽ മറുപടി പറയുക, അങ്ങനെ പോയിക്കഴിഞ്ഞാൽ പിന്നെ ഇത് സങ്കീർണമാണ്. അതാണ് വിമലാൻ സ്വാമിയുടെ വ്യാഖ്യാനത്തിലൊക്കെ കാണുന്നത്. ബാലകൃഷ്ണദാസന്റെ വ്യാഖ്യാന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആശയത്തെ വ്യക്തമാക്കുക, അധികം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയല്ല, അദ്വൈത ആശയത്തെ വിശദീകരിക്കുക. അപ്പോൾ അത് ആൾക്കാർ കുറച്ചുകൂടെ സിമ്പിളാണ്. വിമലാനന്ദ സ്വാമിയുടെ വ്യാഖ്യാനത്തിൽ വെച്ചാൽ അതിന് വരുന്ന ആക്ഷേപങ്ങൾക്ക് മറുപടി പറയും, അപ്പോൾ അത് സങ്കീർണ്ണം. അതാണ് ആൾക്കാർക്ക് ആർക്കും വായിച്ചതൊന്നും മനസ്സിലാവും. എഴുതി വച്ചിരിക്കുന്നതൊക്കെ വേദാന്തത്തിന്റെ രീതി തന്നെയാണ്, അദ്വൈതത്തിന്റെ രീതികൾ തന്നെയാണ്. പക്ഷെ അത് കൂടുതൽ കൂടുതൽ സങ്കീർണതകളിലേക്ക്. ഇതിൽ പല ആചാര്യന്മാരും പലർക്കും പല അഭിപ്രായങ്ങളും, ചോദ്യം എവിടെ നിന്ന് വരുന്നു, ഉത്തരം ഏത് ഭാഗത്ത് നിന്നാണ്, ഇതൊക്കെ തിരിച്ചറിയുക എന്ന് പറയുന്ന കുറച്ച് പണിയാണ്. ആ രീതിയിലാണ് പോകുന്നത്. പക്ഷെ സ്വാമിക്ക് വിപുലമായ ഗ്രന്ഥ പരിചയമുണ്ട്, ഒരുപാട് അദ്വൈത ഗ്രന്ഥങ്ങൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. അതുണ്ട്. അങ്ങനെ അതുണ്ട്. അത് വ്യാഖ്യാനം ശരിയല്ല എന്ന്, മറ്റ് വ്യാഖ്യാനങ്ങളിലുള്ള ദോഷങ്ങൾ കണ്ടെത്തി അത് ശരിയല്ല എന്ന് പറയുന്നു. അതില് എന്താണ്, അത് ഒരാൾക്ക് പറയാം, പക്ഷെ നിരന്തരം ആക്രമിക്കുന്നത് ശരിയല്ല. അതില് വളരെ ഒരു നിരന്തര ആക്രമണ ശരിയാണ്. തെറ്റുണ്ടെങ്കിൽ തെറ്റെന്ന് പറയണോ, അത് പറയാം. പക്ഷെ നിരന്തരം ആക്രമിച്ച സംഭവിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ വ്യാഖ്യാനം എടുത്തിട്ട് അതുപോലെ അത്ര മണിക്കരുടെ വ്യാഖ്യാനം എടുത്തിട്ടുണ്ടോ? കാരണം അത് അദ്ദേഹം ഒരു ഗ്രന്ഥത്തെ കൂട്ടി പിടിച്ചെങ്കിൽ വേറെ ഗ്രന്ഥം അനുസരിച്ച് അത് തെറ്റാം. അപ്പൊ അതിനൊരു അവസാനമില്ലാതെ. പിന്നെ ഇതുപോലെ വരുന്ന അന്യായം അന്യായർത്ഥത്തിലൊക്കെ വരുന്ന പ്രശ്നങ്ങൾ പറയുന്നുണ്ട്, അത് ശരിയാണ്, അത് അംഗീകരിക്കുന്നു, അത് ശ്രദ്ധിച്ച് വ്യാഖ്യാനിക്കേണ്ടതാണ്. പക്ഷേ ഏതിനൊരു അതിരി വേണോ, അതിരി കടന്നുപോയാൽ പിന്നെ ഒരിടത്തും പിടിച്ചാൽ കിട്ടാതെ. കുറേയൊക്കെ ശരിയാണ്, പലരും ഒരു ആരൊന്നും ശ്രദ്ധിക്കാതെ വെറുതെ അങ്ങ് വ്യാഖ്യാനിക്കുക. ഒരു ഇങ്ങനെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ പുസ്തകം ആൾക്കാർ വാങ്ങും, വ്യാഖ്യാത എന്നുള്ള പേര് കിട്ടും, അതിന് വേണ്ടി. അത് ശരിയല്ല. അതുകൊണ്ട് ഇതിൻ്റെ സാരം ഇതാണ്. പിന്നെ അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചിന്തിച്ച് വലുതാക്കാം.